فألقي السحرة سجدا قالوا آمنا برب هارون وموسى ഇതോട് കൂടി മത്സരിക്കാൻ വന്നിരുന്ന ജാലവിദ്യക്കാരെല്ലാം അള്ളാഹുവിന് സുജൂദിലായി പോകും. കാരണം സെഹ്റ് പോയാൽ എവിടെ വരെ പോകുന്ന അവർക്കറിയാം ഇത് സെഹ്റല്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം മനസ്സിലാക്കിയപ്പോ അള്ളാഹു വിശ്വസിച്ചുകൊണ്ട് അവര് സുജൂദിലായി പോകും. അപ്പൊ മൂസ അലൈഹി ഇസ്ലാം ഇവിടെ പേടിച്ചത് ആദ്യം ഇത് മനസ്സിലാക്കിയിട്ടില്ല, ഇത് വടി പാമ്പാകുക മാത്രല്ല അവരുടെ നിർമ്മിതികളെ വീഴുകയും ചെയ്യുന്നത് കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു ശക്തിയും അള്ളാഹു അതിന് കൊടുക്കാമെന്ന് മനസ്സിലാക്കിയത്. ഇതാണ് യഥാർത്ഥത്തിൽ മുഈസത്തിന്റെ അവസ്ഥ. അങ്ങനെ ആ മുഈസത്ത് ലഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വജനത്തിൽ മാ മിനൽ അംബിയാ മിൻ നബിയ്യിൻ ഇല്ലാ വഖദ് ഉഅതിയ മിനൽ ആയാത്തി മാ മിസ്ലു മൻ അലൈഹിൽ ബശർ, ഓരോ സമുദായത്തിനും വിശ്വസിക്കാവുന്ന ദൃഷ്ടാന്തം ഓരോ പ്രവാചകനും അല്ലാഹു നൽകിയിട്ടുണ്ട്. എനിക്ക് അല്ലാഹു നൽകിയത് എനിക്ക് വഹയായി അല്ലാഹു നൽകിയ ഖുർആനാണ്. അർജു അന്നുന അക്സറും ഒന്നൽക്കിയാമ, അതുകൊണ്ട് അന്റെ ദിനത്തിൽ കൂടുതൽ അനുയായികളുള്ള ആള് ഞാനായിരിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. എന്താണത്? ഓരോരുത്തരുടെയും മറ്റ് പ്രവാചകന്മാരുടെ ദൃഷ്ടാന്തം അവരുടെ കാലത്തോടു കൂടി കഴിഞ്ഞു. ഇന്നിപ്പോ മൂസ അലൈഹി സ്വലാമിന്റെ വടി പാമ്പായി എന്ന് പറഞ്ഞ ഒരാളും വിശ്വസിക്കൂല. ഈസ അലൈഹി സ്വലാം ജനിച്ചത് അങ്ങനെയാണെന്ന് അറിഞ്ഞാൽ ആരും വിശ്വസിക്കൂല. സാലി നബി അലൈഹി സ്വലാമിന്റെ ഒട്ടകം ഇങ്ങനെ ഒരു ജപ്പാറിന്റെ ഉള്ളിൽ നിന്നിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. അതേ അവസരത്തിൽ നബിയുടെ മജ്ദത്ത് പ്രധാന മജ്ദത്തായ പരിശുദ്ധ ഖുർആൻ ഇന്നും വള്ളി പുള്ളിക്ക് വ്യത്യാസമില്ലാതെ ജനങ്ങൾക്ക് ചിന്തിക്കാനും ഗ്രഹിക്കാനും അങ്ങനെ സത്യം കണ്ടെത്താനുമായി നമ്മുടെ മുന്നിൽ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് ഖിയാമനാൾ വരെ ഈ നില തുടരും, ഞാനായിരിക്കും അധികം അനുയായികളുള്ള ആള്. അങ്ങനെ പറഞ്ഞത് ഓരോ പ്രവാചകനും അതാത് കാലത്ത് ജനങ്ങൾ വിശ്വസിക്കാവുന്ന ഉസ്താന്ന് നൽകിയിട്ടുണ്ട്. എന്നിട്ട് ഖുർആനിൽ പ്രവാചകന്മാരെ പറ്റി പറയുന്നത് പതിമാൻ നഖ്ലിഹിം ميثاقهم وكفرهم بآيات الله وقتلهم الأنبياء بغير حق وقولهم قلوبنا غلف يودന്മാർ അവരുടെ കരാർ ലംഘിച്ചതുകൊണ്ടും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ചതുകൊണ്ടും പ്രവാചകന്മാരെ അന്യായമായി കൊന്നതുകൊണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ അടഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്നവർ പറഞ്ഞതുകൊണ്ടും അള്ളാഹുവിന്റെ ശാപത്തിന് അവർ വിധേയരായി. ഇത് ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ജൂതന്മാർ ചില പ്രവാചകന്മാരെ ഒന്നു ഇപ്പൊ എന്താ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഓരോ പ്രവാചകനും മൊഴിത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ മൊഴിത്ത് നൽകപ്പെട്ട ചില പ്രവാചകന്മാർ വധിക്കപ്പെട്ടു, ജൂതന്മാർ അവരെ കൊന്നു. അപ്പൊ അവരെ ജീവൻ രക്ഷിക്കാനുള്ള ഉപാധിയായില്ല അവർക്ക് നൽകിയ മൊഴിത്ത്. ഇനി അവർ മരിച്ചുപോയ ശേഷം ഒരാൾ നമ്മളെ വെടിവെക്കാൻ പോരുമ്പോൾ നബിയെ എന്ന് വിളിച്ച് പറയാത്തിന് കാര്യമുണ്ടോ? ജീവിതകാലത്ത് അവർക്ക് നൽകപ്പെട്ട മൊഴിത്ത് അവർ കൈവല്ല, അള്ള ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന മൊഴിത്ത് പ്രകടിപ്പിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രവാചകന്റെ ജീവൻ രക്ഷിക്കാൻ അത് മതിയായില്ല. ഇനി ഖുർആനിൽ പറയുന്ന പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ മത്സ്യക്കാരനെയും ഓർമ്മിക്കുക എന്നാണ്. മത്സ്യക്കാരൻ ആരാണ്? യൂനുസ് നബി. എന്താ അങ്ങനെ പറയാൻ കാരണം? യൂനുസ് നബിയെ ദീനവായ ദൂനവായ എന്ന ഭക്ഷണത്തിലാണ് പ്രവാചകനായി നിയോഗിച്ചത്. എത്ര പ്രബോധനം ചെയ്തിട്ടും ഒരു പ്രതികരണവും ജനങ്ങളിൽ കണ്ടെത്തിയില്ല. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന കിട്ടാതെ കുപ്പിതനായി അവിടുന്ന് ഓടിപ്പോയി. എന്തവരോട് പ്രബോധനം ചെയ്ത് കാര്യം? അങ്ങനെ വഴിയിൽ വെച്ച് ഒരു കപ്പലുകാരി കപ്പല് മുങ്ങുമെന്ന് കട്ടെത്തിയപ്പോൾ ഭാരം കുറക്കാനായി നറുക്കിട്ടു. അങ്ങനെ ആദ്യത്തെ നറുക്ക് കിട്ടിയത് യൂനുസ് നബിക്കാണ്. അദ്ദേഹത്തെ പിടിച്ച് വെള്ളത്തിൽ വെച്ച് ഒരു മത്സ്യം അദ്ദേഹത്തെ വീഴ്ന്നു. അങ്ങനെ ആ മത്സ്യത്തിന്റെ വായിൽ കടന്നു. ആമാശയത്തിൽ വെച്ചാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്.

അപ്പോ ഇതാണ് പ്രവാചകന്മാരുടെ ഇനി ദൃഷ്ടാന്തത്തിന്റെ സന്ദർഭം ഞാൻ പറഞ്ഞു. ജനങ്ങൾ ധിക്കരിക്കുമ്പോൾ അവർക്ക് വെല്ലുവിളിയായിട്ടാണ് പ്രവാചകൻ മുഖേന അള്ളാഹു ദൃഷ്ടാന്തം വെളിപ്പെടുത്തുന്നത്. എന്നാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സത്യവിശ്വാസികൾക്ക് പ്രോത്സാഹനമായി ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ശത്രുക്കളല്ല, മിത്രങ്ങൾക്ക് സഹായമായി. ഉദാഹരണം ഇപ്പം നിങ്ങൾ ബൈബിളിലൊക്കെ കേട്ടിട്ടുണ്ടായി, എന്താ കുറഞ്ഞ ഭക്ഷണം അധിക ആളുകൾക്ക് വീട്ടിയിരുന്നു ആ ഹന്തക്ക യുദ്ധ വേളയിൽ. ഹന്തക്ക യുദ്ധം എന്ന് പറഞ്ഞാൽ ഹന്തക്ക ചടങ്ങാണ്, ഇതിന്റെ 4-ാം വർഷം. 10,000 സൈന്യങ്ങൾ ഇനി പറ്റാണ്ട് നശിപ്പിച്ചാളോ എന്നുള്ള നിലക്ക് വരുന്നു എന്ന് നബിക്ക് വിവരം കിട്ടിയപ്പോ നബി സഹാബിമാരോട് ആലോചിച്ചു. അങ്ങനെ ഒരു സഹാബി അഭിപ്രായപ്പെട്ടതനുസരിച്ച് പെട്ടെന്ന് കടക്കാതിരിക്കാൻ മദീനയുടെ ചുറ്റുഭാഗത്തും കിടങ്ങ് കീറി. ആ കിടങ്ങ് കീറുന്ന അവസരത്തിൽ ഒരു ഉറപ്പുള്ള പാറ പോലെയുള്ള ആര് കൊത്തിയിട്ടും തകരുന്നില്ല. അങ്ങനെ നബിയോട് എന്ന് പറഞ്ഞ് നബി അവിടെ ഇരിക്കുകയാണ്. ആ അണ്ണ ഞാൻ കൊത്തിക്കളയാം എന്ന് പറഞ്ഞിട്ട് നബിയുടെ നീക്കിട്ട് ഷർട്ട് അയച്ചു നോക്കുമ്പോൾ നബിയുടെ വയറ്റത്തൊരു കല്ല് വെട്ടി വെട്ടിയിരിക്കുന്നു. നമുക്കെന്താ മനസ്സിലാവില്ല, ആരെന്താണ് ഒരു വിശന്നാൽ ഒരു ഒതുക്കത്തിന് വേണ്ടിയാണ് അതെന്നാ പറയുന്നത്. അപ്പൊ അത്രയും വിശപ്പുണ്ട്. അത് കണ്ടപ്പോ ജാബിർ റളിയല്ലാഹു വീട്ടിലേക്ക് പോയി. ഭാര്യയോട് ചോദിച്ചു എന്തെങ്കിലും ഉണ്ട്? വേണ്ട, ഇവിടെ ഒരു സായ ഗോതമ്പും ഒരു ചെറിയ ആട്ടുംകൂട്ടി എന്നാ അത് ഗോതമ്പ് നീ ശരിയായിക്കോ, ആട്ടുംകൂട്ടിയെ ഞാൻ ശരിയാക്കാൻ തന്നെ വേഗത്തിൽ അതിനടത്തു ശരിയാക്കിയിട്ട് ഇത് അടുപ്പത്തായ പോയി. അപ്പൊ ഭാര്യ പറഞ്ഞു എന്നെ അപമാനിക്കരുത്, നബിയും ഒരു 2-3 ആളുകൾ. അങ്ങനെ നബിയോട് സ്വകാര്യമായിട്ട് ജബീൽ പറഞ്ഞു, ഒരു 2-3 ആൾ വന്നാൽ മതി നബിയോട്. അപ്പൊ നബിയുടെ പ്രഖ്യാപനം ജാബിർ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ജാബിർ അല്ലാന്ന് 3 ദിവസം ഭക്ഷണം തന്നെ കഴിക്കാതെ ഈ അധ്വാനത്തിലായിരുന്നു ഞങ്ങൾ. അപ്പൊ എത്ര മാത്രമാണ്? അപ്പൊ ആളുകൾ ആകാത്തൊക്കെ. അങ്ങനെ നബി പറഞ്ഞു, ഞാൻ വന്നിട്ട് അടുപ്പിൽ നിന്ന് എടുത്തേക്കാൻ പറ്റുള്ളൂ. അപ്പൊ നബി എന്ന് പറഞ്ഞു. അങ്ങനെ ജാബിർ ആദ്യം ഓടി ഭാര്യയോട് പറഞ്ഞു. അപ്പൊ ഭാര്യ ഈ പറഞ്ഞു, ഞാൻ വിഷലാക്കുന്നു, ഞാൻ നീ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബീന് വന്നിട്ട് ആ പാത്രമാണ് തുറന്നു ഉണ്ടാക്കിയ ഒത്തിരി ഒരു പാത്രത്തിൽ കണ്ട് വെച്ചു കൊടുത്തു. 10 ആളെ വിളിച്ചു അവരുന്ന് പിന്നെ ആ മൂടി കണ്ട് വെച്ചു. അങ്ങനെ 1,000 ആളുകൾക്ക് ഈ ഭക്ഷണം നൽകി തുടങ്ങി. അത്ര അതിനേക്കാൾ ബാക്കി. അപ്പൊ അതെന്താണ്? കുറഞ്ഞ ഭക്ഷണം കൊണ്ട് അധികം ആളുകൾ എത്തിച്ച് ആ ഭക്ഷണം വർദ്ധിപ്പിച്ചു. എന്താ പറയുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബിമാരെ അള്ളാഹു സഹായിച്ചു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഉമാ റമയത്ത് ഇത് റമയത്തവലാക്കിന്നല്ലാഹറമാ. നബി ബദർ യുദ്ധത്തില് ഒരു പിടി മണൽ വാരിയണ്ട് എറിഞ്ഞു. അത് അവരുടെ എല്ലാവരുടെയും കണ്ണിലകപ്പെട്ടു. അങ്ങോട്ട് ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ശത്രുവിന്റെയും കണ്ണിലായി. അതൊരു പരാജയത്തിന് കാരണമായിട്ടു. ഇതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് ഒമാ റമയത്ത് ഇത് റമയത്ത, നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടില്ല, വലാക്കിന്നല്ലാഹ റമാ, മരിച്ച അല്ലാണ് എറിഞ്ഞത്. നീ എറിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ എറിഞ്ഞിട്ടില്ലല്ലോ, നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടില്ല, മരിച്ച അല്ലാണ് എറിഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? നീ എറിഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള നിലക്ക് മുന്നോട്ട് മാത്രം തിരിഞ്ഞു നിൽക്കുന്ന ചിലരുടെ കണ്ണിൽ പഠിപ്പിക്കാൻ കഴിയും. ഇത് ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന അതുകൂടെ കണ്ണിലും പഠിപ്പിച്ചു എന്നുള്ളത് നീ മുഖേന അള്ളാഹു പ്രകടിപ്പിച്ച ഒരു സാധാരണ. ഇതേ പ്രകാരം തന്നെയാണ് ഈ ഭക്ഷണത്തിന്റെ കാര്യം. ആ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ മറ്റവസരങ്ങൾ പട്ടിണി കിടന്ന എത്രയോ അവസരങ്ങളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, യബ്ന ഉഖ്തി, എന്റെ സഹോദര പുത്ര, ലഖദ് കുന്നാ നൻളുറു ഇലൽ ഹിലാലി ഹുമ്മൽ ഹിലാലി ഹുമ്മൽ ഹിലാലി സലാഹത്തി അദില്ലത്തിൻ ഫീ ശോറൈനി. ഞങ്ങൾ 1 മാസപ്രയുവാണ്, 2-ാമത് 1 മാസപ്രയുവാണ്, 3-ാമത് 1 മാസപ്രയുവാണ്. 2 മാസത്തിൽ 3 മാസപ്രയുവുകൾ കാണും. ഒമാ ഊഖിയത്ത് ഫീ അബിയാത്തി റസൂലില്ലാഹി നാറുൻ. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 9 വീടുകൾ തീ പൂട്ടാതെ കണ്ടു. തീ പൂട്ടാതെ തീ കത്താതെ 2 മാസം ഞങ്ങൾ കഴിഞ്ഞുകൂടി കാല. അപ്പൊ ഉറവ ചോദിച്ചു കുൽത്തു, ഞാൻ പറഞ്ഞു ഒമാ കാന യുഐഷിക്കും, പിന്നെ എങ്ങനെ നിങ്ങൾ ജീവൻ നിലനിർത്തിയിരുന്നത്? കാലത്ത് അവര് പറഞ്ഞു, അല്ല സുബരാനി ആ തമ്പുവിൽ മാവ് കറുത്ത 2 വസ്തുക്കൾ ഉണ്ടല്ലോ, അതെ വെള്ളവും കാരക്കും, കുറച്ച് വെള്ളവും കുടിക്കും കാരക്കും,

ഒരാൾ ഒരു കുടുംബത്തിൽ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ജനിക്കുന്നതിന് മുമ്പേ ഇങ്ങോട്ട് കിട്ടുന്ന ഒരു അധികാരം അവകാശമല്ല. ഇന്നിപ്പോ ആളുകൾ വിശ്വസിക്കുന്നത് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾ ഒരു പ്രത്യേക വിഭാഗമാണ്, അവർക്ക് ജീവിതകാലത്തും മരണശേഷം കറാമത്ത് കാണിക്കാൻ കഴിയും. കറാമത്ത് എന്ന വാക്കിന്റെ അർത്ഥം ആദരവ് ബഹുമാനാണ്. അള്ളാ ഈ സത്യവിശ്വാസി ആദരിക്കുന്ന ഈ അത്ഭുത കാര്യം അല്ലെങ്കിൽ അസാധാരണ കാര്യം അയാൾ മുഖേന പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഖുർആനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അറിയാലോ മറിയം റളിയല്ലാഹു അൻഹുവിന്റെ വളർത്തി പിതാവായിരുന്ന അളാഫിയായ സക്കരിയ അലൈഹിസ്സലാം. അദ്ദേഹം മെഹ്റാബിൽ കടന്നു ചെല്ലുമ്പോൾ, മെഹ്റാബ് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ പള്ളിയുടെ ചുറ്റുള്ള വാതിൽ ഉയർന്ന മണ്ഡപങ്ങൾ, ആരാധന മണ്ഡപം നടത്തും, അല്ലാതെ നമ്മളെ മെഹ്റാബല്ല. ആ മെഹ്റാബിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോഴെല്ലാം വജന ഇന്ദുഹാരിതുക്കാൻ അവരുടെ അടുത്ത് ഒരു ഭക്ഷണം കണ്ടു. അദ്ദേഹം ചോദിച്ചു, ഞാൻ മറിയം മറിയമ്മേ അന്നാലേക്ക് ആദാ ഈ ഭക്ഷണം ഒന്ന് കിട്ടിയിടയിൽ കാലത്തുകം ഇന്ന് എന്തില്ല, അത് അള്ളാന്റെ അടുത്ത് കിട്ടിയതാണെന്ന് പറഞ്ഞ് ആ ശൈലി നോക്കുമ്പോൾ ആ മറിയം റളിയല്ലാഹു അൻഹയെ ആദരിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് നൽകിയ ഭക്ഷണം അത്. ഇതുകൊണ്ട് ഇനി ഭക്ഷണം ഇല്ലാത്തപ്പോൾ മറിയം റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞ കാര്യമുണ്ടോ, ഇത് ഏർപ്പെടുത്തുന്നില്ല അവർക്ക് വല്ല പങ്കുണ്ടോ, ഇല്ല. അസ്ഹാബുൽ കഹ്ഫ് ഉറക്കം തട്ടിന്റെ കാര്യം പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ ആ 300 കൊല്ലം ഇറങ്ങിക്കടന്നു എന്നറിഞ്ഞ ആളുകൾ, അത് അള്ളാഹ് അവരെ മുഖേന വെളിപ്പെടുത്തിയ അസാധാരണ കാര്യമാണ്. അവിടെ പറയുന്നത് അവരുടെ ശ്രവണ ഗുണങ്ങൾ നാം അടച്ചു ഉറക്കി നടത്തും. എത്രൂറ്റിഒമ്പത് കൊല്ലം അവിടെ ഉറങ്ങിക്കടന്നു. ഒരു ഉക്കല്ലി പോകുന്ന ശിമാലി അവരെ ഇടത്തോട്ടും വലത്തോട്ടും നാം മറിച്ചിട്ട് കൊണ്ടിരുന്നു, കേടുകയറായി ശരീരം കേടുകയറായിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെദാരിക്ക് ഭയസനാകും. അങ്ങനെ അത്ഭുതകരമായി അവരെ നാം എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽപ്പിച്ച് അവർ പറയുന്നത് കാലു ലഭിച്ചന യൗമനവും ബാഹുര യൗമ്യം, നമ്മളിവിടെ ഒരു ദിവസം അല്ലെങ്കിൽ ഏതാണ് മണിക്കൂർ താമസിച്ചിട്ടുണ്ടാവും. അപ്പം കറാമത്തുണ്ടായത് കൊണ്ട് ആ ആൾക്ക് മറഞ്ഞ കാര്യം അറിയില്ല എന്നുള്ളത് പഠിപ്പിക്കുകയാണ് അവിടെ. 300 കൊല്ലം അല്ലെങ്കിൽ 350 കൊല്ലം ഉറങ്ങിക്കിടന്ന ആളുകൾ എഴുന്നേറ്റ് ചോദിക്കുന്ന പറയുന്നത് നമ്മൾ ലഭിച്ചന യൗമനവും ബാഹുര യൗമ്യം. എന്നിട്ട് അവരിൽ ഒരാളെ അവരെ പഴയ നാണയവുമായി അങ്ങാടിയിലേക്ക് അയക്കുകയാണ്. അങ്ങാടിയിലേക്ക് അയക്കുമ്പോൾ അവൻ വളരെ സൂക്ഷ്മത കാണിക്കട്ടെ, നമ്മെ പറ്റി ഒരാളും അറിയാൻ ഇടവരരുത്, ഇന്നും ഈ എഴുഹറും അലയിക്കും, അവർക്ക് നമ്മെ പിടികിട്ടിയാൽ എറിഞ്ഞു മൂക്കും, അവർ നമ്മളെ എറിഞ്ഞുകൊല്ലും, ഔ യഈദുക്കും ഫീ മില്ലത്തി, അല്ലെങ്കിൽ അവരുടെ ശിർക്കിന്റെ മതത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകും, വലന്തു ഫിലിഹു ഇദൻ അബദാ, അങ്ങനെ വന്നാൽ ഈ നമ്മൾ ഒരിക്കലും വിജയിക്കുകയില്ല. അപ്പൊ അവർ വിചാരിക്കുന്നത് അവരെ കഴുത്ത് വെട്ടാൻ ഒരുങ്ങിയിരുന്ന രാജാവ് തന്നെയാണെന്ന് അവിടെ ഉള്ളതെന്നാണ്. കാരണം ഒരു ദിവസം ഏതാനും മണിക്കൂർ നമ്മൾ അമച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ 309 കൊല്ലായപ്പോഴേക്ക് 4-5 തലമുറ കഴിഞ്ഞു. അന്ന് അവിടെ വിശ്വാസിയായ രാജാവുള്ള അവർക്കത് അറിയില്ല. ഇതാണ് കറാമത്തിന്റെ യഥാർത്ഥം. അതുകൊണ്ട് ഈ കറാമത്തിന്റെ പേര് ആളുകളെ വഞ്ചിക്കേണ്ട ആവശ്യമില്ല. അത് അള്ളാഹ് ഉദ്ദേശിക്കുന്ന ഒരു സത്യവിശ്വാസി മുഖേന അള്ളാഹ് ഉദ്ദേശിക്കുന്ന കറാമത്ത് അവൻ വെളിപ്പെടുത്തുന്നു എന്നതാണ്. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ തെറ്റാനൊക്കെ യാതൊരു ഇടവില്ല. അപ്പൊ അമ്പിയ വിദ്യാർത്ഥികൾക്ക് അള്ളാഹ് കൊടുത്ത കഴിവെന്ന് ഞങ്ങൾ ചോദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. പിന്നെ 600 ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് ഇങ്ങനെ കറാമത്തിന്റെ ഒരു ഗ്രാഫ് വരച്ചു നോക്കുകയാണെങ്കിൽ, നന്മയുടെ ഒരു ഗ്രാഫ് വരച്ചു നോക്കുകയാണെങ്കിൽ സാധുവച്ചന്മാരെ കാലം 100 കിട്ടും, പിന്നെ 99, 98, 97 ഇങ്ങനെ പോയി. കറാമത്തിന്റെ ഒരു ഗ്രാഫ് വരച്ചു നോക്കുകയാണെങ്കിൽ സാധുവച്ചന്മാരെ സ്ഥാനത്ത് 1 കിട്ടും, പിന്നെ 2, 3, 4 ഇങ്ങനെ കിട്ടും. 600 എത്തുമ്പോഴേക്ക് അടിമാധുനീയാതിൽ ഇറങ്ങുവാനായിട്ട് അള്ളാന്റെ ഏകല് കേട്ടാരെ മുഷിന്നവർ, സ്വർഗം ജനിക്കും ഞാൻ വയ്യാൽ തുടർന്ന് നോക്കും, സുഖത്തോടെ തന്നാൽ ഇറങ്ങാൻ ഞാൻ എന്നവർ വയറ്റി കടന്നു തന്നെ തുടങ്ങി. എന്താ ഞാനായിട്ട് അറിഞ്ഞു പോണെങ്കിൽ എനിക്ക് എന്റെ അനുയായികൾക്കും സ്വർഗം തരണം ഉറപ്പാണ്. അവർക്കന്ന് 4 സ്വർഗം കൊടുത്താരെ ഉഴന്ന ദുനിയാവിൽ പിറന്ന് വളർന്നവർ. അങ്ങനെ 4 സ്വർഗം കൊടുത്ത ശേഷമാണ് അവർ വയറ്റുന്ന